ഒന്നൊന്നായി എണ്ണി എണ്ണി എന്ന് പറയുന്നതിന് നേതി നേതി എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ എന്താ കുഴപ്പം വരുന്നത്? എന്താണ് പ്രശ്നം അങ്ങനെ വ്യാഖ്യാനിച്ചത്? എന്താണ് ഇവിടെ? ശരി, അപ്പൊ ഒന്നൊന്നായി എണ്ണി എണ്ണി ഓരോ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനുള്ള സാധ്യതയെ കുറിച്ച് ചിന്തിച്ച് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവളെ പറഞ്ഞത്? ഒന്നും അപ്പം വിഷയങ്ങളെല്ലാം ഉള്ളടങ്ങി, അല്ലെങ്കിൽ നിന്നിൽ ദൈവത്തിൽ അടങ്ങി. എന്താണ് ദൈവത്തിൽ എന്തടങ്ങണമെന്ന് പറഞ്ഞ് ഒന്നൊന്നായി എണ്ണി എണ്ണിയാണ്. പിന്നെ അവിടെ പോകുന്നു എന്ത്? ഒന്നൊന്നാ എണ്ണി എണ്ണി എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും പറ നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞു. നമ്മുടെ കാഴ്ചപ്പാട് പറയാം, ഗുരുവിന്റെ കാഴ്ചപ്പാട് നമുക്കറിയില്ല. നമുക്ക് തോന്നുന്ന കാഴ്ചപ്പാട് പറയാം. എങ്ങനെയാണോ ഒരു വാഴ ശരി, അത് കഴിഞ്ഞു, അത് മനസ്സിലായി. പറയാൻ പോകുന്ന എന്താണെന്ന് അറിയില്ല. അതായത് നേതി നേതി എന്ന് പറയുന്നിടത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതിനെ കുറിച്ച് ശരിയായ ധാരണ ഇല്ലാതെയാണ് ഇത് നേതി നേതിയാണെന്ന് വ്യാഖ്യാനിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതിന്റെ അദ്വൈത വ്യാഖ്യാനം ഇത് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഉപനിഷത്തുകളും ഇതൊക്കെ ഉപനിഷത്താണ്, അതിന്റെ അർത്ഥമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ആര് പറയുന്ന അർത്ഥം എന്നുള്ളതിനാണ് പ്രാധാന്യം. എല്ലാവരും ഒരർത്ഥമല്ല പറയുന്നത്, നമുക്കാകെ ഒരർത്ഥമേ അറിയാവൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം എന്ന് ധരിച്ചു വെച്ചിരിക്കുക. അങ്ങനെയല്ല, ഇതിന് പലരും പല അർത്ഥം പറയുന്നുണ്ട്. നമ്മളെ ആ അർത്ഥം അവിടിച്ചിരിക്കുന്നു എന്നുള്ള ഞാൻ ഒരാൾ പറയണ ഞാൻ എന്റെ അർത്ഥമാണ് പറയുന്നതെന്ന് പറയണമെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉപനിഷത്തുകളെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ട്? ഉപനിഷത്ത് എന്ന് പറയുന്നത് പഴയ സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരർത്ഥം നമുക്ക് ആധികാരികമായിട്ട് പറയണമെങ്കിൽ ആ ഭാഷയെ കുറിച്ച് എന്റെ അറിവ് വേണം. മനസ്സിലായോ? നിങ്ങൾ ഷേക്സ്പിയറുടെ ഒരു കൃതി എടുത്തു വെച്ചിട്ട് നിങ്ങൾ അർത്ഥം പറയാണ് പഠിപ്പിക്കുകയാണ് ആരെങ്കിലും, എങ്കിൽ നിങ്ങൾക്ക് ഷേക്സ്പിയറിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇംഗ്ലീഷിനെ കുറിച്ച് നല്ല അറിവാണ്. അല്ല, എനിക്ക് തോന്നിയ അർത്ഥമൊന്നും പറഞ്ഞ് ഒരാൾക്ക് ഷേക്സ്പിയറെ പഠിപ്പിക്കാനുള്ള ധൈര്യം വരത്തില്ല, ബോധമുള്ള ഒരുത്തിന് വരത്തില്ല. ഒരുത്തിന് വരത്തില്ല. കാരണം അത് ഷേക്സ്പിയറെ പഠിപ്പിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ഇന്നത്തെ ഇംഗ്ലീഷ് പോരാ. ഷേക്സ്പിയർ ഉപയോഗിച്ച കാലഘട്ടത്തിലെ ആ ഇംഗ്ലീഷിനെ കുറിച്ച് നല്ല ധാരണ വേണം. എന്നാ മാത്രമേ അതിൽ നിന്ന് തന്റെ അർത്ഥം പറയാൻ പറ്റൂ. ഇത് എന്റെ അർത്ഥമാണെന്ന് പറയാൻ പറ്റും. അല്ല ഉപനിഷത്തെടുത്ത് വ്യാഖ്യാനിച്ചിട്ട് എന്റെ അർത്ഥം ഇതാണെന്ന് പറയാൻ അതിന് ആധികാരികതയുള്ളവർക്കേ പറയാൻ പറ്റും, അല്ല ആർക്കും പറയാൻ പറ്റില്ല. ഗുരുവിടെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഗുരുവിന്റെ കൃതികളുടെ അർത്ഥം ഒരു സായിപ്പെടുത്ത് വെച്ച് വ്യാഖ്യാനിക്കണം, അത് മലയാളം അറിയത്തില്ല, അത് ആധികാരികമായിട്ട് പറയാൻ പറ്റും, ഒരിക്കലും പറ്റത്തില്ല. അയാള് ഒരാൾക്ക് അത് വ്യാഖ്യാനിക്കുന്നതിനുള്ള പ്രാഥമിക യോഗ്യത എന്ന് പറയുന്നത് അയാൾ മലയാളം അറിഞ്ഞിരിക്കണം, അത് മാത്രം പോരാ. അത് ഗുരുവിന്റെ കാലത്തിൽ ഉപയോഗിച്ചിരുന്ന മലയാളം അറിയണം, അതുകൂടെ വേണം, ഇന്നത്തെ മലയാളവും പോരാ. അത് പ്രാഥമിക യോഗ്യത. അപ്പൊ ഉപനിഷത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, എന്റെ അർത്ഥം എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ അയാൾക്ക് പ്രാഥമിക യോഗ്യതയാണ്. ഭാഷയെക്കുറിച്ച് അയാൾക്ക് ആദ്യം പരിചയം, ഈ പഴയ ആചാര്യന്മാര് ശങ്കരാചാര്യരായാലും ശരി രാമാനുജാചാര്യരായാലും ശരി, ഇവരൊക്കെ ആ ഭാഷയെക്കുറിച്ച് ശരിയായ പരിചയമുള്ളവരാണ്, അവർക്ക് ആ ഭാഷയെക്കുറിച്ച് ശരിയായ ധാരണയുണ്ട്. കാരണം അവരൊരു 1000 കൊല്ലം മുമ്പേ ജീവിച്ചിരുന്നവരാണ്, അവർ ആ കാലത്തിനോട് നമ്മളെക്കാളും അടുത്ത് ജീവിച്ചവർ. ആ വൈദികമായ സംസ്കാരത്തോടും വൈദികമായ ശബ്ദത്തോടും ഒക്കെ ഒരുപാട് നമ്മളെക്കാളും സാമീപ്യം പുലർത്തിയവരാണ്, അവർക്ക് നമ്മളെക്കാളും കൃത്യമായിട്ട് അർത്ഥം പറയാം. പക്ഷെ അങ്ങനെ അവർക്ക് ആ കൾച്ചർ ഉണ്ട്, ആ ഭാഷയുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാ പിന്നെ ഇവരെല്ലാം എന്തുകൊണ്ട് ഒരർത്ഥം പറയുന്നില്ല? അദ്വൈതം, വിഷ്ട അദ്വൈതം, ദ്വൈതം, ഇങ്ങനെ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ടോ ഗുരുവിന്റെ കാര്യമില്ല, ചോദിച്ചതിന് ഉത്തരം പറയുക. എന്തുകൊണ്ട് അവർ പറയുന്നതല്ല കേട്ടോണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് അവരെല്ലാം വ്യത്യസ്തമായ അർത്ഥം പറഞ്ഞു? പറഞ്ഞത് തന്നെയാണ്, അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവർക്ക് ഓരോ എന്താണ് പക്ഷപാതിത്വമുണ്ട്. എല്ലാവർക്കും എന്തുണ്ട്? അവരവരുടേതായ ഓരോ പക്ഷപാതിത്വങ്ങളുണ്ട്. ആ പക്ഷപാതിത്വത്തിനനുസരിച്ച് അവർ വ്യാഖ്യാനിക്കുകയാണ്, ആ ഭാഷയ്ക്ക് അർത്ഥം കൽപ്പിക്കുകയാണ്. ആ പക്ഷപാതിത്വം വരുന്നത് പല കാരണങ്ങളുണ്ടും വരാം, അവരുടെ സാഹചര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള താല്പര്യങ്ങളുണ്ടോ ഒക്കെ വരാം. അപ്പൊ അവരവരുടെ എന്താണ് ഒരു പക്ഷപാതിത്വം എന്ന് പറയുന്ന വരും, എല്ലാവർക്കും വരും. ആ പക്ഷപാതിത്വത്തിനനുസരിച്ച് ഇപ്പോൾ ഭാഷാപരമായ കാര്യങ്ങളിലൊക്കെ അവർ ഓക്കെ, പക്ഷെ പക്ഷപാതിത്വം വരും, അത് എല്ലാ മനുഷ്യർക്കും വരുന്നതാണ്. പക്ഷപാതിത്വം ഇല്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാകത്ത, നമ്മളുടെ എല്ലാം വരും. പിന്നെ എന്താണ് പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്നുള്ള മനുഷ്യർ, പഴയകാലത്തെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ ഒരു പക്ഷപാതിത്വത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു ശൈലിയായിരുന്നു. ഇന്ന് മനുഷ്യൻ കുറച്ചുകൂടി സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യരായതുകൊണ്ട് പഴയ മനുഷ്യരെ അപേക്ഷിച്ച് അവർ കുറച്ചുകൂടി അവരുടെ നിഷ്പക്ഷത വരും. അത് കാലം മാറിയതുകൊണ്ടും മനുഷ്യന്റെ ചിന്താഗതി മാറ്റം വന്നതുകൊണ്ടാണ്. പിന്നെ വിചാരിച്ച ഒരാൾക്ക് അതിന് നിഷ്പക്ഷമായ ഒരർത്ഥം കണ്ടെത്തണമെങ്കിൽ അയാൾക്ക് ഭാഷയിൽ നല്ല പരിചയം വേണം, എന്നാലേ പറ്റും. പക്ഷെ പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നിഷ്പക്ഷമായൊരു അർത്ഥം കണ്ടെത്താൻ നിന്ന് പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ, കാരണം മനുഷ്യന്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു. പഴയകാലത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അന്ന് ഈ സാമ്പ്രദായികത, ഓർത്തഡോക്സ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. ആ പരമ്പരയിലൂടെ മാത്രമേ അർത്ഥം പറയാമെന്നൊരു വാശിയുണ്ടായി. ഇന്നത്തെ മനുഷ്യന് ആധുനിക മനുഷ്യൻ നിന്നൊക്കെ തള്ളിക്കളയുകയാണ്. അവരങ്ങനെ സാമ്പ്രദായികത എന്ന് പറയുന്നതിനും നിലകൽപ്പിക്കുന്നില്ല. പിന്നെ ഇന്നത്തെ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? കൂടുതൽ ശരിയെന്തോ അത് കണ്ടെത്തുക, അതാണ്. പക്ഷെ അത് ഉപനിഷത്തുകളിൽ നിന്ന് കണ്ടെത്താൻ പോയാൽ നമുക്ക് ആ ഭാഷയെക്കുറിച്ചൊക്കെ ശരിയായ അറിവുണ്ടെങ്കിലേ പറ്റും, അല്ലാതെ പറ്റില്ല. ഞാൻ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥമാകത്തില്ല, സ്വന്തം അർത്ഥമേ ആകത്തുള്ളൂ. അതുകൊണ്ട് നേതി നേതിയുടെയൊക്കെ അർത്ഥം നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഒന്നുകിൽ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചതനുസരിച്ച് പറയണം, അല്ലെങ്കിൽ രാമാനുജൻ വ്യാഖ്യാനിച്ചതനുസരിച്ച് പറയണം. ഇങ്ങനെയെല്ലാം ഉള്ള വ്യാഖ്യാനങ്ങളെ ആശ്രയിക്കുക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഞാനെന്ത് ചോദിക്കുന്നു, എന്ത് പറയുന്നു, എന്തുകൊണ്ട് ഞാൻ പറയുന്നു അങ്ങോട്ട് കേറുന്നില്ല. ഇന്നെന്തുകൊണ്ട്, എന്താ ഞാൻ ചോദിച്ചത്? അത് ഞാൻ ചോദിച്ചു കേട്ടോന്നു, അത് കേട്ടില്ല. എന്താ ഞാൻ ചോദിച്ചത്? ആ നേതി നേതി നിങ്ങൾ ഉള്ളത് എടുത്തിവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്തറിയണം? നേതി എന്ന് പറയുന്നത് ഓരോരുത്തരും വ്യാഖ്യാനിച്ചിരിക്കുന്ന എന്താണെന്നറിയണം. കാരണം നിങ്ങൾക്ക് സ്വന്തമായി വ്യാഖ്യാനിക്കാനുള്ള പ്രാപ്തിയില്ല. അതിന് പ്രധാനമായ കാരണം എന്താണ്? പ്രധാനമായ കാരണം എന്താണ്? എന്തിനെ കുറിച്ചുള്ള അജ്ഞാതം? അതല്ല, ഒന്നും തെളിയിക്ക് വരുന്നില്ല. അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ എന്താണ് വൈദിക ഭാഷയെ കുറിച്ച് ആദ്യം അറിവ് വേണം. നാന്ന് പറഞ്ഞാൽ എന്താണ്, ഇതി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെന്തൊക്കെ അർത്ഥം പറയാം, ഇങ്ങനെയുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായാലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്ന അർത്ഥമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കണമെങ്കിൽ ആദ്യം വേണ്ട എന്താണ്? അതിനെ ഇതുവരെ പറഞ്ഞു ആ ഭാഷയുടെ അറിവ് നിങ്ങൾക്ക് വേണം. അല്ല, നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ എന്തെങ്കിലും തോന്നി വിചാരിച്ച് അർത്ഥം പറയാൻ പറ്റില്ല. എല്ലാ കാര്യത്തിനും അതിനെ ഞാൻ ഷേക്സ്പിയറിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു, എന്നിട്ടും ഒന്നും മനസ്സിലാകുന്നു. മതികെട്ടൊന്നിനുമില്ലാതെ അതിവാദം കൊണ്ട് അതാ കാണുന്നത്. എന്തൊക്കെയോ ചിന്തിച്ച് പറഞ്ഞു പോകുന്നു. നമുക്ക് ആ ഭാഷയുമായിട്ടൊരു അത് പ്രാഥമിക യോഗ്യതയാണ്, ബാക്കി പലതും വേണം. പഴയൊരു കൃതി എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്ന് ആ ഭാഷയുടെ ജ്ഞാനം വേണം. പിന്നെ എന്താണ് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടതെന്നാണ് ആ വൈദിക സംസ്കാരം, വേദിക് കൾച്ചർ. അത് മനസ്സിലാക്കിയാലേ നമുക്ക് അതിന്റെ അർത്ഥം പറയാൻ പറ്റും. എങ്ങനെയാണ് അവർ ഈ വാക്യങ്ങളൊക്കെ പ്രയോഗിച്ചതിന്റെ പിന്നിൽ അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച സംസ്കാരം എന്താണ്, എന്താണ് അവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്, മനസ്സിലായോ? ഒരുത്തം കണ്ണു പിടിച്ചുകൊണ്ട് ഇരുന്ന് കുറെ കാര്യങ്ങൾ പറയാണ്, കുറെ കാര്യങ്ങൾ പറയുന്നു, കണ്ടുപിടിച്ചുകൊണ്ട് പറയും. അപ്പൊ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം? അവന്റെ ഉള്ളിൽ കിടക്കുന്ന കള്ളാണെന്ന് മനസ്സിലാക്കണം. വൈദിക സംസ്കാരമല്ല, അവന്റെ ഉള്ളിൽ കള്ള് കിടക്കുകയാണ് എന്നുള്ള ബോധവാദ്യം വേണം. എന്നിട്ട് വേണം എന്ത് വേണം? അവൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാം. അവന്റെ ഉള്ളിലിരിക്കുന്ന കള്ളിന്റെ സംസ്കാരം, അതുകൊണ്ട് അവൻ പറയുന്നു. അതൊരു നോർമലായി വ്യക്തി പറയുന്ന പോലെ നമ്മൾ എടുക്കാൻ പാടില്ല. ഇതുപോലെ ഓരോ കാര്യത്തിൽ അതിന്റെ പിന്നിലുള്ള കൾച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കാതെ നമുക്കതിനെ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അത് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കാന്ന് വെച്ചാൽ അവരവരുടെ കഴിവിനനുസരിച്ച് മനസ്സിലാക്കും. പിന്നെ അവസാനം സ്വന്തം പക്ഷപാതിത്വത്തിലേക്ക് വരുമ്പോഴാണ് വിവിധ വ്യാഖ്യാനങ്ങൾ വരുന്നത്. പല വ്യാഖ്യാനങ്ങളും വരുന്ന അതാണ്. അപ്പോൾ അത് അവരവരുടെ പക്ഷപാതിത്വം വരും. അവരേതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ മൃഗം പിടിച്ചിരിക്കും, ആ സമ്പ്രദായം അനുസരിച്ച് വയ്ക്കും. ഇപ്പൊ ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പൊ ശങ്കരാചാര്യ പുറകിലേക്ക് പോയി രൂഢവാദാചാര്യരുടെയും മറ്റും സമ്പ്രദായത്തെ പിൻപറ്റിയാണ് വ്യാഖ്യാനിച്ചത്. രാമാനുജാചാര്യർ വ്യാഖ്യാനിക്കാൻ പോയപ്പോൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നു അല്ല, രാമാനുജൻ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന യാമനാചാര്യൻ അതിന്റെ പിന്നിലുള്ള ആഗമങ്ങൾ, വിഷ്ണുവാഗമങ്ങൾ, പുരാണങ്ങൾ എല്ലാത്തിനെ ആശ്രയിച്ച വ്യാഖ്യാനിച്ചു. അപ്പോൾ അവർക്ക് ആ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നതിലേ പോകാൻ പറ്റും. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നു. അവര് എന്താണ് കൂടുതൽ സ്വതന്ത്രമായ നിലപാടാണ് എല്ലാ കാര്യത്തിലെടുക്കുന്നത്. എന്ന് വെച്ചാൽ അവര് ബാധ്യതകളിൽ വിശ്വസിക്കുന്നു, കടപ്പാടുകളിൽ അവർ വിശ്വസിക്കുന്നു. ഇന്നേരം അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പറയുന്നു, അങ്ങനെ വിശ്വാസം. എന്നിട്ട് ഇത് ചിന്തിക്കുന്ന തലമുറ അങ്ങനെയാണ്. അപ്പോൾ അവർ സ്വതന്ത്രമായി നിന്നുകൊണ്ട് അതിന്റെ ശരി തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കും. നന്ദി ഇന്നും തമ്മിൽ വ്യത്യാസമാണ്. ഇവിടെ ഇപ്പൊ നേതി നേതി എന്ന് നമ്മളെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അദ്വൈതമാണെന്ന് കരുതി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നേതി നേതി എന്ന് പറയുന്നത് ശങ്കരാചാര്യർ എന്താ പറഞ്ഞെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാ അത് വ്യാഖ്യാനിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അദ്വൈതപരമായി വ്യാഖ്യാനിക്കാൻ പറ്റും. അങ്ങനെ ഒന്നും മനസ്സിലാകും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതും അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. ഇവിടെ എന്താ പറയുന്നത്? മനസ്സ് ദൈവത്തിൽ നിശ്ചലമാകണം, ഈ ഒരു കാര്യമാണ് പറയുന്നത്. നേതി നീതി പറയുന്നത് മറ്റൊരു കാര്യമാണ്, അത് വേറൊരു പ്രക്രിയയാണ്. ഇതല്ല പറയുന്നത്. ഇതിപ്പോ ഒരാൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നവൻ നിരന്തരം ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ്. ധ്യാനിക്കുക രണ്ടും ഒന്ന് തന്നെ, പ്രാർത്ഥനയും ധ്യാനവും ഒന്ന് തന്നെ. ഒരാൾ പൂർണ്ണമായും മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് തന്നെ ധ്യാനമെന്ന് പറയുന്നു, അല്ല വേറെ ധ്യാനമൊന്നുമില്ല. അപ്പൊ അയാളുടെ മനസ്സ് അയാൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ പ്രാർത്ഥനയിലൂടെ മനസ്സ് ഈശ്വരൻ ലയിക്കണം, അതോട് പറയുന്നു. അവിടെ ഈ പറയുന്ന അദ്വൈതത്തിന്റെ നേതി നേതി എന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല. വ്യാഖ്യാനങ്ങളിലൊക്കെ അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലായിക്കൊണ്ട് എന്താണോ കൈ കൊണ്ട് തൊടാൻ കൊള്ളാത്ത വ്യാഖ്യാനമാണെന്ന് മനസ്സിലാക്കുന്നു. കൈ കൊണ്ട് തൊടാൻ കൊള്ളാം, ഒരിക്കൽ വായിച്ച പിന്നെ തുടരുത്. ഭയങ്കര വ്യാഖ്യാനം വായിച്ചിട്ടുണ്ടോ അങ്ങനെ? എന്തെങ്കിലും ഇപ്പൊ ഒന്നുമില്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറ്റി പറയുന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വ്യാഖ്യാനം? നേതി നേതി എന്ന് വ്യാഖ്യാനിക്കാൻ ഉണ്ടോ? വായിക്കുന്ന പതിവില്ലല്ലോ. പിന്നെ ഇവിടെ കേൾക്കാൻ കേട്ടിട്ടുണ്ടോ? അവിടെ ഞാനും കേട്ടിട്ടില്ല. എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് വ്യാഖ്യാനങ്ങളിപ്പോ അങ്ങനെ കൂടുതലായിട്ടില്ല. ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് വ്യാഖ്യാനങ്ങളെ കിട്ടി. ഉമ്മശാസ്ത്രിയുടെ വ്യാഖ്യാനം കിട്ടി, പിന്നെ ഡോക്ടർ ഭാസ്കറിന്റെ വ്യാഖ്യാനം, രണ്ട് വ്യാഖ്യാനം ഞാൻ കണ്ടുള്ളതിന്. വേറെ ഒന്നും ഞാൻ കണ്ടില്ല, എന്റെ ഇല്ല. എം എസ് ശാസ്ത്രി അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്ന എന്റെ ഓർമ്മ. ഡോക്ടർ ഭാസ്കരനും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അത് ഞാൻ കണ്ടില്ല. അപ്പോ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിന് രണ്ട് വഴിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഒന്ന് വിധി മുഖേന ബോധിപ്പിക്കുക, മറ്റൊന്ന് നിഷേധ മുഖേന ബോധിപ്പിക്കുക എന്ന് പറയും. ടെക്നിക്കലാണ്. വിധി മുഖേന ബോധിപ്പിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഗുരു പറഞ്ഞിരിക്കും സത്യം ജ്ഞാനം അനന്തം. ഈ സത്യം ജ്ഞാനം, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മന്ന് വൈത്തിരീത്തി വരും, ഉപനിഷത്തിൽ വരുന്നതാണ്. ഗുരു കൂടെ പറഞ്ഞ എന്താണ്? നീ സത്യം ജ്ഞാനം ആനന്ദം, വിജ്ഞാനം ആനന്ദം എന്നും അവിടെ അതിന് ചേർത്താണ് കൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുരു ആദ്യം പ്രയോഗിച്ചതെന്ന് ഉപനിഷത്തിലുള്ള തന്നെയാണ്. ഉപനിഷത്തിന് മലയാളത്തിലാക്കിയപ്പോൾ എന്തായാലും ഗുരുവിന് ഉപനിഷത്തുമായിട്ട് നല്ല ബന്ധമെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ ബോധിപ്പിക്കുക. ഇപ്പൊ സത്യം ജ്ഞാനം അനന്തം എന്നൊക്കെ ബോധിപ്പിക്കുമ്പോൾ ഇതിനെ വിധിമുഖം എന്ന് പറയുന്നത് എന്ത് ചെയ്ത് അർത്ഥവത്തായിട്ട് ബോധിപ്പിക്കുകയാണ്. വിധിമുഖം എന്ന് വെച്ചാൽ അർത്ഥവത്തായി, അല്ലെങ്കിൽ സാർത്ഥകമായി ബോധിപ്പിക്കുക. ഇപ്പൊ അർത്ഥവത്തായി ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ സത്യം എന്നൊരു വാക്ക് കേൾക്കുന്നു, കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ഒരർത്ഥബോധം ഉണ്ടാവും. സത്യം, കാരണം സത്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ്. നീ സത്യം, നീ ജ്ഞാനം, അത് കേട്ടാൽ നമുക്ക് അർത്ഥബോധം ഉണ്ടാവും. ജ്ഞാനം, കാരണം നമുക്ക് പരിചയമുള്ള വാക്കാണ്, വാക്കിന്റെ അർത്ഥമുണ്ട്. ആനന്ദം എന്നൊരു വാക്ക് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അർത്ഥബോധം ഉണ്ടാവും, ആനന്ദം. ഇപ്പൊ നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു അർത്ഥബോധം ഉണ്ടാവും. കാരണം സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറയുന്ന മൂന്ന് പദങ്ങളും നമുക്ക് പരിചയമുള്ളതാണ്. മൂന്ന് പദത്തിന് അർത്ഥമുണ്ട്, ആ അർത്ഥത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ട്. അതുകൊണ്ട് നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിനാണ് വിധിമുഖമായി ബോധിപ്പിക്കുക, അർത്ഥവത്തായി ബോധിക്കുക. അർത്ഥം ഉള്ള ശബ്ദങ്ങളെ കൊണ്ട് ബോധിപ്പിക്കുക, സാർത്ഥകമായി ബോധിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അർത്ഥമുള്ള ശബ്ദങ്ങളിലൂടെ ബോധിപ്പിക്കുക. ഇത് അദ്വൈതത്തിൽ നിരന്തരം ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ, ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, ദൈവം, ഈശ്വരൻ, ഈ പറയുന്നതെല്ലാം എന്താണ്? വിധിമുഖമായി ബോധിപ്പിക്കുകയാണ്. നമുക്ക് അർത്ഥം അറിയാവുന്ന ശബ്ദങ്ങളിലൂടെ ബോധിപ്പിക്കുക. അറിവ്, ഇതെല്ലാം വിധിമുഖമായ ബോധിപ്പിക്കുന്നു. ഇങ്ങനെ ബോധിപ്പിക്കുന്നിടത്ത് എന്താണ്? ഒരു ശബ്ദമാണ് നമുക്ക് ആ അർത്ഥത്തെ കുറിച്ച് ബോധത്തെ ഉണ്ടാക്കിത്തരുന്നത്. ശബ്ദമാണ്. അങ്ങനെ ഒരു ശബ്ദം അർത്ഥത്തെ ബോധിപ്പിച്ചു വരണമെങ്കിൽ അതിന് ഭാഷയുടെ നിയമം അനുസരിച്ച്, നമ്മുടെ സംസ്കൃത ഭാഷയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള നിയമമാണ്. ആ നിയമം അനുസരിച്ച് എന്താണ്? ആ ബോധിപ്പിക്കുന്ന വസ്തുവിൽ ഗുണം, ക്രിയ, ജാതി ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാലേ ഒരു ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് മനുഷ്യനെ കുറിച്ച് ബോധമുണ്ടാകും. അപ്പൊ മനുഷ്യനെന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മനുഷ്യനെയാണ് നമ്മൾ അറിയുന്നത്? ആഫ്രിക്കക്കാരനെ അറിയുന്നോ, അതേ സായിപ്പിനെ അറിയുന്നോ, അതോ ഇന്ത്യക്കാരനെ അറിയുന്നോ, അങ്ങനെ അറിയുന്നോണോ? അല്ല. എന്തുകൊണ്ടാണ്? അപ്പൊ അത് എന്താണ്? എല്ലാ മനുഷ്യരിലും പൊതുവായിരിക്കുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന ജാതി, ആ ജാതിയിലൂടെയാണ് നമ്മൾ മനുഷ്യനെ അറിയുന്നത്. അതുകൊണ്ട് മനുഷ്യ ശബ്ദം ജാതിയിലൂടെ മനുഷ്യരെ ബോധിപ്പിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ പറയണം, അധ്യാപകൻ എന്ന് പറയുന്നു, നമുക്കൊരു ബോധം വരും. അതിന് വിശേഷിച്ചൊരു അധ്യാപകനാണോ? ആണോ? കാരണം എന്തുകൊണ്ട്? പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിലൂടെ ആ പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരെ കുറിച്ചും ബോധം ഉണ്ടാവുകയാണ്. അപ്പൊ അവിടെ ക്രിയയിലൂടെയാണ് ആ ശബ്ദം അർത്ഥത്തിൽ ബോധിക്കുന്നത്. ഇങ്ങനെ പല ധർമ്മങ്ങളും എടുത്തിട്ട് പറയാം, ഈ ശബ്ദങ്ങൾക്കെല്ലാം അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ജാതി, ഗുണം, ക്രിയ തുടങ്ങിയ ആ വസ്തുക്കളിലുള്ള ധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ശബ്ദങ്ങൾ അർത്ഥത്തെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെ കുറിച്ചും നമുക്ക് ബോധം ഉണ്ടാകുന്നു, അധ്യാപകനെന്ന് പറഞ്ഞാൽ എല്ലാ അധ്യാപകരെ കുറിച്ചും ബോധം ഉണ്ടാകുന്നത്. ഇതൊരു ഭാഷാ നിയമമാണ്, ഇത് അംഗീകരിക്കേണ്ടി വരും എല്ലാവർക്കും. അപ്പൊ ഇങ്ങനെ ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിനാണ് സാർത്ഥകമായി ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും? ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കാം. സത്യമൊന്നോ ജ്ഞാനമൊന്നോ ആനന്ദമൊന്നോ ആത്മാവൊന്നോ ബ്രഹ്മമൊന്നോ സച്ചിദാനന്ദമൊന്നോ എല്ലാം പറയും. അപ്പോ അത് വിധിമുഖേന ബോധിപ്പിക്കുന്നു എന്ന് പറയും. പക്ഷേ ഈ ബ്രഹ്മത്തെ അദ്വൈതികൾ നിർവചിക്കുന്നത് അതിന് ജാതിയില്ല, ഗുണമില്ല, നിർധർമ്മകമായിട്ടാണ്, നിർഗുണമായിട്ടാണ് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ നിർഗുണമായ ഒന്നിനെ എന്താണ് സാർത്ഥകമായ ഒരു പദം കൊണ്ടും ബോധിപ്പിക്കാൻ പറ്റത്തില്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് ബോധം ഉണ്ടാകുന്ന പോലെ സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ കുറിച്ച് ബോധം ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? ബ്രഹ്മത്തിൽ അങ്ങനെ ഒരു ധർമ്മമില്ല. സത്യം എന്ന് പറയുന്ന പദത്തിലൂടെ അറിയാനായിട്ട് അതൊന്നുമില്ല. ഗുണമില്ല, ജാതിയില്ല, ക്രിയയില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എന്താണോ ഈ സത്യം, ജ്ഞാനം, അനന്തം ഇങ്ങനെയുള്ള പദങ്ങളുണ്ടെന്നും ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? ബോധിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് വെച്ചാൽ ആ ബ്രഹ്മത്തിന്റെ ശരിയായ രൂപത്തെ ബോധിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടാവും. നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതെന്തോ വലിയ കാര്യത്തെ കുറിച്ച് പറയണം. അത്രയൊക്കെ ഉണ്ടാവും. അപ്പോ ആ എന്താണ് നിർഗുണമായിരിക്കുന്ന നിർധർമ്മക ഒരു ധർമ്മമില്ലാത്ത ബ്രഹ്മത്തെ ഈ പദങ്ങൾ കൊണ്ടൊന്നും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ആരുടെ അഭിപ്രായമാണ്? അദ്വൈതികളുടെ വ്യാഖ്യാനമാണ്. ഇതൊക്കെ വ്യാഖ്യാനമാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? നിഷേധ മുഖേന ബോധിപ്പിക്കണം ബ്രഹ്മത്തെ. അങ്ങനെ പറ്റൂ. കാരണം എന്തുകൊണ്ട് ഈ പദങ്ങൾ കൊണ്ട് ബോധിപ്പിക്കാൻ പറ്റില്ല? ആ ബ്രഹ്മത്തിലൊരു ധർമ്മവുമില്ല, ഒരു ഗുണവുമില്ല, ഒരു ക്രിയയില്ല. അതിനെ ഈ ഒരു പദം കൊണ്ടും ബോധിപ്പിക്കാൻ പറ്റും. അപ്പൊ പിന്നെ അതിനെ നിഷേധ മുഖേന ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധ മുഖേന ബോധിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണോ ബ്രഹ്മമെന്ന് ബോധിക്കാൻ സാധ്യതയുള്ളത് ഏതായാലും ശരി അതിനെല്ലാം നിഷേധിക്കുക. ഏതെങ്കിലും വാക്കുകൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മമെന്ന് ബോധിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്തിനെയാണോ ബോധിക്കുന്നത് അതിനെയൊക്കെ നിഷേധിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ബ്രഹ്മത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആദ്യം അയാൾ കണ്ടെത്തുന്നത് തന്റെ ഉള്ളിൽ കണ്ടെത്തുന്നത് മനസ്സാണ്. മനസ്സാണോ ബ്രഹ്മം? അല്ല, ഇതി എന്നാണ്. ഇതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയോ ആണോ നിഷേധിക്കുന്ന ആ വസ്തുവിനെ ഇതി കൊണ്ടുവരണം. ഇതം എന്നാണ് എന്റെ അർത്ഥം. ഇത് അല്ല, മനസ്സല്ല. ബുദ്ധിയാണോ ബ്രഹ്മം? ഇതി എന്നാണ്. ബുദ്ധി എന്ന് പറയുന്ന വസ്തു അല്ല. പ്രാണനാണോ ബ്രഹ്മം? ഇതി എന്നാണ്. ഇത് അല്ല. ഇതി എന്നാന്ന് വെച്ചതിന്റെ അർത്ഥം ഇതല്ല. എന്ത്? പ്രാണനല്ല. നമുക്ക് വേണ്ട ഇതല്ല. നിങ്ങളൊരു തുണിക്കടയിൽ ചെന്നിട്ട് ഒരു ഷർട്ടിന് തുണിയെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന അതിനകത്തിരിക്കുന്ന മുഴുവൻ തുണിയും ഭാര്യ അവിടെയുണ്ട് കടക്കാർ. നമ്മളെ ആകെ ആശയക്കുഴപ്പത്തിലാക്കാം. പെട്ടെന്ന് ഏതെങ്കിലും നിർത്തുകൊണ്ട് പോകാനാണ്. അവരുടെ ബുദ്ധി അതാണ്. കാരണം കുറച്ച് തിരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ലതൊക്കെ തിരഞ്ഞിട്ട് ഏതെങ്കിലും മോശപ്പെട്ട ഒന്നെടുക്കും. അത് അവർക്കറിയാം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ നിഷേധിക്കും. ഇതാണോ അല്ല, ഇതാണോ അല്ല, അതേ പേണി തന്നെ ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ ഓരോന്നോരോന്നായിട്ട് വെച്ചു തരികയാണ്, ഇതാണോ ബ്രഹ്മം? നമ്മൾ ഏതിനെയാണോ തെരഞ്ഞെടുക്കുന്നത് അതിനെ നിഷേധിക്കുന്നു. അതല്ല, അതല്ല, അതല്ല. അങ്ങനെ നിഷേധിക്കുമ്പോ എന്ത്, എന്തിനാണോ നിഷേധിക്കാം? നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണ് പറഞ്ഞു, മനസ്സ്, പ്രാണൻ, ബുദ്ധി, ഇതൊക്കെ. ഇനി പുറമേയുള്ള ഇതിനെയൊക്കെ നിഷേധിക്കാം. ഏതിനു വേണോ, നമുക്ക് എന്തിനറിയാൻ പറ്റുമോ അതിനെയൊക്കെ നിഷേധിക്കാം. ഇതല്ല, ഇതല്ല, ഇതല്ല എന്ന് നിഷേധിക്കും. അങ്ങനെ നിഷേധിച്ചു പോയാൽ എന്താണ്, ഏതുവരെ പോകും? ഇങ്ങനെ നിഷേധിച്ച് നിഷേധിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തടത്ത് എത്തിച്ചേരും. കാരണം നമുക്ക് നിഷേധിക്കുന്ന ഏതിനെ നിഷേധിക്കാൻ പറ്റുമോ? നമുക്കറിയാവുന്നതിനെ നിഷേധിക്കാൻ പറ്റും, അറിയാത്തതിനെ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോ അറിയാവുന്നതിനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിഷേധിക്കാൻ പറ്റാത്തടത്ത് എത്തിച്ചേരും എന്ന് വെച്ചാൽ നമുക്കറിയില്ല, അപ്പൊ നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ രണ്ടു തവണ പറയുന്നത് എന്താണ്, നേതി നേതി എന്ന് പറഞ്ഞാൽ ഇതിന്ന ഇതിന്ന, ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൽ നിർത്താനാണ് പറയുന്നത്. വ്യാപ്തിയെ കുറിച്ച് പറയുന്നു എന്ന് വെച്ചാൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എന്തിനെയൊക്കെ ബ്രഹ്മം എന്ന് ചിന്തിക്കാൻ പറ്റുമോ അതിനെയൊക്കെ നിഷേധിക്കുക. അപ്പൊ സത്യം ബ്രഹ്മമാണോ അല്ല നിഷേധിച്ചിരിക്കുക, ജ്ഞാനം ബ്രഹ്മമാണോ അല്ല നിഷേധിക്കുക, ആനന്ദം ബ്രഹ്മമാണോ അല്ല നിഷേധിക്കുക, എന്തിനു വേണോ നിഷേധിക്കാം. ശബ്ദം കൊണ്ട് നിങ്ങളെ എന്ത് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനൊക്കെ നിഷേധിക്കുക. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്കും നിഷേധിക്കുക. എന്താണ്, എന്റെ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം ഒന്നും ബ്രഹ്മമല്ല. എന്തിനാണോ നിർഗുണം, നിർധർമ്മകം, നിരാധാരം എന്നൊക്കെ പറയുന്ന പരമസത്യം എന്നൊക്കെ പറയുന്ന അത് ഇതൊന്നുമല്ല. അങ്ങനെ നിഷേധിച്ചാൽ അശേഷിക്കുന്നതെന്തോ എന്നുവെച്ചാൽ ഒരു ശബ്ദം കൊണ്ടും പറയാൻ പറ്റാതെ, അതാണ് അവിടുത്തെ പ്രാധാന്യം. ഒരു ശബ്ദം കൊണ്ടും വെളിപ്പെടുത്താൻ കഴിയാത്തതായ തത്വം എന്താണ് എന്ന് അങ്ങനെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് എല്ലാത്തിനെയും നിഷേധിച്ച് അവസാനം എന്തുവരും, അതെന്തായിരിക്കും, എന്തിനായിരിക്കും അപ്പോൾ പറയുന്നത്? കാരണം ഇത് നിഷേധിക്കുന്ന ഒരാളുണ്ട്, നിഷേധിക്കാൻ അയാൾക്ക് വിഷയങ്ങളുണ്ട്. ശരീരം, മനസ്സെല്ലാം നിഷേധിക്കും, ഭൂമിയെ നിഷേധിക്കാം, ആകാശത്തെ നിഷേധിക്കാം, ഗാലക്സികളെ നിഷേധിക്കാം. പക്ഷേ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നവനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഞാനാണ് നിഷേധിക്കുന്നത്, എന്നെ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല, ഞാനല്ല, ഞാനില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാനുണ്ടല്ലോ. അപ്പോ നിഷേധിക്കാൻ കഴിയാത്തതായ തന്റെ സ്വരൂപത്തിൽ എത്തിച്ചേരുന്നു. തന്റെ സ്വരൂപത്തെ ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല, തന്നെ നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ തനിക്ക് വാസ്തവമായ ഒരു സ്വരൂപമുണ്ട്, അതെന്താണെന്ന് വിധി മുഖേന നമുക്കറിയാൻ പറ്റില്ല. നിഷേധിച്ചാൽ ശേഷിക്കുന്നതെന്തോ അത്, അപ്പോ നിഷേധിച്ചാൽ ശേഷിക്കുന്നതെന്തോ അതാണെന്ത്, ബ്രഹ്മം. അപ്പൊ ഈ നിഷേധിച്ചതൊക്കെയോ അതിനാണ് അദ്വൈതയോട് പറയുന്നത് അതൊക്കെ മിഥ്യ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നതാണ്. മനസ്സിലാകും? അപ്പൊ നേതി നേതി എന്ന് പറഞ്ഞാൽ അതിനെ അദ്വൈതികൾ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, ഇത്തരത്തിൽ ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അവിടെ മനസ്സുൾപ്പെടെയുള്ള സർവത്തെയും നിഷേധിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്, നേതി നേതി. മറിച്ച് എന്തല്ല, എന്തല്ല, കത്തുന്നില്ല. ഞാനെന്തിനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തല്ല, മനസ്സ് വിലയിക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. മനസ്സിലായ? പിന്നെ എന്തിനാണ് അവിടെ പറയുന്നത്? നേരെ നേരെയില് എന്തിനാ പറയുന്നത്? മനസ്സുൾപ്പെടെയുള്ള എല്ലാത്തിനെയും നിഷേധിക്കുന്ന കാര്യമാണ് പറയുന്നത്. രണ്ട് രണ്ടാണ്, രണ്ട് പ്രക്രിയയാണ്. മനസ്സിലാവും. ഇവിടെ പ്രാർത്ഥിക്കുന്ന എന്താണ്? മനസ്സിനെ നിഷേധിക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ മനസ്സിനെ നിഷേധിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? നേതി നേതി എന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത്? എന്റെ മനസ്സ് അസ്പന്ദമാകണം, സ്പന്ദിക്കാതിരിക്കണം, ചലിക്കാതിരിക്കണം. ആ ചലിക്കാതിരിക്കുന്നതിനാണ് നമ്മൾ ലയിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം മനസ്സ്, എന്റെ മനസ്സ് ചലിക്കരുതെന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ എന്താണ് ഈശ്വരനിൽ എന്റെ മനസ്സ് ചലിക്കാതിരിക്കണമെന്ന് പറയുമ്പോൾ, പിന്നെ അത് ചലിക്കാതിരുന്നാൽ മനസ്സുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രശ്നം വരും. അതൊക്കെ പിന്നെ എന്താണ് അതിന്റെ സാങ്കേതികത്വമാണ്. അപ്പോ പറയും എന്താണ്, മനസ്സെന്ന് പറയുന്നത് ചലനമാണ്. ചലിച്ചാലേ മനസ്സുള്ളൂ, ചലിച്ചില്ലെങ്കിൽ മനസ്സില്ല. മനസ്സിലാവും. അങ്ങനെയൊക്കെ അതിന്റെ വ്യാഖ്യാനം വരും. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴാ ഉള്ളത്? ചലിക്കുമ്പോൾ. ചലിച്ചില്ലെങ്കിൽ പിന്നെ മനസ്സ് ഇല്ല. മനസ്സിന്റെ സ്വരൂപം എന്ന് പറയുന്നത് തന്നെ ഒരു ചലനമാണ്. ആ ചലനമില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇല്ല. ഇപ്പൊ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സില്ല. അതാണ് സ്പന്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത്. വാസ്തുഷ്ടത്തിൽ പലതരത്തിൽ പറയും. സമാധിയെ കുറിച്ച് പറയും, അല്ലാതെ പറയും. വാസ്തുഷ്ടത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. എന്താണ്? മനസ്സ് അസ്പന്ദമായാൽ മനസ്സില്ല, ബ്രഹ്മം മാത്രം. ഇതാണ് വാസ്തുഷ്ടത്തിൽ പ്രധാനമായി പറയുന്നത്. മനസ്സ് സ്പന്ദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം, മനസ്സ് സ്പന്ദിക്കാതിരുന്നു കഴിഞ്ഞാൽ ബ്രഹ്മം മാത്രം. അപ്പൊ മനസ്സ് സ്പന്ദിക്കാതിരിക്കുക, ഇങ്ങനെയും പറയും. സമാധിയെ കുറിച്ച് വേറെ പറയും. സമാധിയെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ ബ്രഹ്മവിത്ത് വരൻ മരിയാൻ മരിഷ്ഠ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇത് ഇവിടെ പറയുന്ന കാര്യം വേറൊന്നാണ്. നേതി നേതി അല്ല, അദ്വൈതികള് പറയുന്ന നേതി നേതി അല്ല. അങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതിനെ കുറിച്ച് ഒരു സൂചനയില്ല. ഇവിടെ പറയുന്ന ഉപമയിൽ എന്താ പറയുന്നത്? പിന്നെ നേതി നേതിയാണോ പറയുന്നത്? പിന്നെന്താ പറയുന്നത്? കണ്ണിന്റെ നിശ്ചലതയെ കുറിച്ച് പറയാം. കണ്ണിന്റെ നിശ്ചലത എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. ശ്രദ്ധിക്കുന്നവർക്കല്ലാതെ മനസ്സിലാകത്തില്ല ഈ പറയുന്നത്. എണ്ണിയില്ലെങ്കിൽ കണ്ണ്, എണ്ണാതിരുന്നാൽ കണ്ണ് നിശ്ചലമായിരിക്കുന്നത് പോലെ എന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതിനെ ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കാതെ നിന്നെക്കുറിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യണം? നിന്നിൽ ചലനമറ്റിരിക്കും. ചലനമറ്റ പിന്നെ മനസ്സുണ്ടോ ഇല്ലേ എന്നുള്ള പിന്നെ അതിന്റെ ശാസ്ത്രത്തിന്റെ പുറകെ നമ്മൾ പോകണം. പിന്നെ മനസ്സില്ല, നീ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാനുണ്ടോ? അതൊക്കെ പിന്നെ വേറെ ഇതാണ്, വേറെ ചിന്തകളാവരുന്നു. നീ ഉണ്ടോ, ഞാനുണ്ടോ? പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? മനസ്സ് നിശ്ചലമാകുന്ന കാര്യമാണ്, അല്ലാതെ മനസ്സിനെ നിഷേധിക്കുന്ന കാര്യമല്ല. അങ്ങനൊരു സംഭവമേ ഇതിന് ഒരിടത്തുമില്ല. നേതി നേതി എന്നൊരു കാര്യമേ ഇല്ല. അത് ഈ ബ്രഹ്മതത്വത്തെ നിഷേധാത്മകമായി ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ശ്രുതിയിൽ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് അദ്വൈതികൾ വ്യാഖ്യാനിക്കുന്നതാണ്. ഇതൊക്കെ അദ്വൈതിയുടെ വ്യാഖ്യാനമാണെന്നുള്ള മനസ്സിലാണ്. ബൃഹദാരണ്യ ഉപനിഷത്തം എന്ന് പറയുന്നത് വലിയ ഉപനിഷത്താണ്. ശങ്കരാചാര്യരുടെ മാസ്റ്റർ പീസ് വ്യാഖ്യാനം എന്ന് പറയുന്ന അതാണ്. ശങ്കരാചാര്യർ എന്താണ് ശങ്കരാചാര്യരുടെ ശരിയായ സിദ്ധാന്തം എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഭാഷ്യം പഠിക്കുന്നു, അല്ലാതെ നിങ്ങൾക്കറിയാൻ പറ്റില്ല. നിങ്ങൾ വേറെ എന്തൊക്കെ പഠിച്ചാലും ചെയ്യും. ഗുരുദാരുണ്യ ഉപനിഷത്തിന്റെ ഭാഷ്യം ശരിക്കും മനനം ചെയ്യും, പഠിക്കുക എന്നുള്ളതല്ല, ശരിക്കും മനനം ചെയ്യാതെ നിങ്ങൾക്ക് ശങ്കരാചാര്യ സിദ്ധാന്തം അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അറിയാതെ ആരെങ്കിലും ശങ്കരാചാര്യ സിദ്ധാന്തം ഇന്നതാണെന്ന് പറയണമെങ്കിൽ അവൻ വെറും പൊട്ടൻ, പരമപൊട്ടൻ എന്ന് പറയും. കാരണം അത്രയും ബൃഹത്തും അത്രയും ഗഹനമാണ്, വളരെ ആഴമുള്ളതാണ്. അതിൽ രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലെയും നേരിയും നേരിയെ കുറിച്ച് ശങ്കരാചാര്യ വിശദീകരിക്കുന്നു. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെയുള്ളതാണ്. ഇത്രയല്ല, അതിലൂടെ ഉള്ളതിന് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു. ഒരുപാട് അദ്വൈതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, വിശദീകരണങ്ങൾ ശങ്കരാചാര്യ അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ശങ്കരാചാര്യനെ കുറിച്ച് പറഞ്ഞു? അതാണ് അദ്വൈതിയുടെ വ്യാഖ്യാനം. അതുകൊണ്ട് അങ്ങനെ ഒരു നേതി നേതി വ്യാഖ്യാനത്തിലൂടെ യാതൊരു പഴുതുമില്ല. എന്നാലും ആൾക്കാർ ഇതിന് നേതി നേതി എന്നൊക്കെ പറയും. എന്താണ് അതൊന്നും മനസ്സിലാക്കാതെ പറയുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം മനസ്സിലായോ? അതുകൊണ്ട് ആരെങ്കിലും ഇത് നേതി നേതി എന്ന് വ്യാഖ്യാനിക്കുന്ന കേൾക്കുകയാണെങ്കിൽ അവനിത് വിവരമില്ലാന്ന് മാത്രമേ നിങ്ങൾ ധരിക്കാവൂ. മനസ്സിലായി? ആര് വ്യാഖ്യാനിച്ചു? അത് ധരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിവരം വേണം. എന്താണ് നേതി നേതി എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം വേണം. എങ്ങനെയാണ് അദ്വൈതികൾ അതിനെ വ്യാഖ്യാനിക്കുന്നതെന്ന് അറിയാം. ഇടം പിടികിട്ടിയ ദൈവത്തിനറിയാം വ്യക്തമായിട്ട്. മലയാള ഭാഷ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരുപാട് സംസ്കൃതം വരും. എനിക്ക് സംസ്കൃതം അത്ര പിടിയില്ല. ഇപ്പൊ വ്യാഖ്യാനിക്കണമെങ്കില് ഉപനിഷത്ത് അദ്വൈതമായിട്ടും ഇഷ്ടാദ്വൈതമായിട്ടും എല്ലാം വ്യാഖ്യാനിക്കുന്നില്ലേ? അതിപ്പോ ഒരാൾക്ക് വാശിയുണ്ടെങ്കിൽ എന്താണ് ദൈവദേശത്തെയും അദ്വൈതമായിട്ട് വ്യാഖ്യാനിക്കാം, എന്താ കുഴപ്പം? മനസ്സിലായോ? പിന്നെ ഈ അദ്വൈതം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് അദ്വൈതം നമ്മൾ അറിയാം? എന്ത് അദ്വൈതത്തെയാണ് ഈ പറയുന്നത്? എന്തദ്വൈതമാണ്? ശങ്കരാചാര്യന്റെ അദ്വൈതം. മനസ്സിലായോ? നിങ്ങൾ അദ്വൈതം എന്ന് പറയുമ്പോൾ അത് ശങ്കരാചാര്യന്റെ അദ്വൈതമാണ്. നിങ്ങൾ പറയുന്നില്ല ഗുരുവിന് വേറെ അദ്വൈതമാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു, പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഒരാൾ പറയുകയാണ് ഗുരുവിന് വേറെ അദ്വൈതമുണ്ട്, അത് എനിക്കറിയാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അയാളടുത്തൊന്നും സംസാരിക്കാൻ പറ്റില്ല. ശങ്കരാചാര്യന്റെ അദ്വൈത പ്രക്രിയയാണ്, അതനുസരിച്ച് ദൈവദശകം വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയും. എന്തുകൊണ്ട് പറ്റുന്നില്ല അത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ എന്ത് പറഞ്ഞു? എന്തുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു പ്രസംഗിക്കരുത്, ദേവി ചെയ്ത് പ്രസംഗിക്കരുത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ എന്ത് പറഞ്ഞു? ഇന്നലെ ഞാൻ എന്ത് പറഞ്ഞു അതറിയാമെങ്കിൽ പറയാൻ എനിക്ക് മിണ്ടാതിരിക്കുക. ദൈവദശകത്തെ ശങ്കരാചാര്യരുടെ അദ്വൈതം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ എന്നെ എനിക്ക് കഴിയത്തില്ല. എന്തുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു? കേട്ടോ, ഇന്നലെ കേട്ടോ? എന്താ പറഞ്ഞു ഞാൻ ഇന്നലെ? ഇതിനകത്ത് മിഥ്യാത്വം എന്ന് പറയുന്ന ഒരു വിഷയം പറയുന്നില്ല. മനസ്സിലായോ? ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മിഥ്യാത്വത്തെ കൊണ്ടുവന്നേ പറ്റും, അല്ലാതെ ശങ്കരാചാര്യരുടെ ഒരു അദ്വൈതം വിശദീകരിക്കാൻ പറ്റും. ഏത് പൊടി കെട്ടിയ മോനായാലും ശരി, അവിടെ എന്ത് വേണം? എന്ത് വേണം? മിഥ്യാത്വം വരണം. ആ മിഥ്യാത്വം ഇപ്പൊ ദർശനമാലയിലുണ്ട് വളരെ സ്പഷ്ടമായിട്ട്. ബ്രഹ്മവിദ്യാവഞ്ചകത്തിലുണ്ട്, അദ്വൈതീവി പിന്നെ അതേ ഉള്ളൂ. മനസ്സിലായോ? അവിടെയൊക്കെ ശങ്കരായിട്ട് അദ്വൈതത്തോക്കെ വ്യാഖ്യാനിക്കും, ഇവിടെ അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പണ്ട് വായിച്ചു, എനിക്കതിനെ കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ വായിച്ച ഒരു ഓർമ്മ വെച്ചാണ് പറയുന്നത്. പഴയ ഒരു വിവേകോദയത്തിൽ, പഴയ വിവേകം എന്ന് വെച്ചാൽ പണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പം കേശവം വൈദ്യര് അന്ന് കേശവം വൈദ്യരുണ്ട് ചട്ടം കെട്ടി ഒരിക്കൽ ഇവിടെ വന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ കേശവം വൈദ്യര് മൊത്തം വിവേകോദയം ബൈൻഡ് ചെയ്ത് ഇവിടെ കൊടുത്തു വെച്ചു. ഞാൻ ആ വിവേകോദയം മൊത്തം വായിച്ചു. കുറേ വള്ളികളുണ്ട് ലൈബ്രറി വന്നിരുന്നു, മുഴുവനും വായിച്ചു. അപ്പോൾ അതിൽ ഒരു ലേഖനം വന്നിരുന്നു, മനസ്സിലായോ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി റിസർച്ച് നടത്തേണ്ടി വരും. അത് ശരിയാണോ തെറ്റാണോ എന്നും ഞാൻ പറയുന്നില്ല. അതിലെഴുതിയിരിക്കുന്നത് ദൈവദശകം ഗുരുദേവ് എഴുതിയല്ല, പുറത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെയാണ് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് അത് തള്ളിക്കളയാം. ഇത് വിവേകോദയത്തെ എഴുതിയിരിക്കുന്നതാണ്, കേശവ മേത്തിൽ പ്രസിദ്ധീകരിച്ചാണ്. അതിനു പറയുന്ന ഒരു കാരണം, എന്റെ ഇപ്പൊ ഓർമ്മയിലുള്ള ഒരു കാരണം, എനിക്ക് വ്യക്തമായ ഇത് മുഴുവൻ ഓർമ്മയില്ല. ഇപ്പൊ മുമ്പ് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പൊ ഓർമ്മ എനിക്ക് കുറച്ച് കുറയുന്നുണ്ട്. അതിന് പറയുന്ന ഒരു കാര്യം, ഗുരുദേവന്റെ സമാധിയായതിനു ശേഷമാണ് ദൈവദശകം എന്ന് പറയുന്നത് പുറത്തു വന്നത്. പക്ഷെ ജീവചരിത്രങ്ങൾ അങ്ങനെയല്ല പറയുന്നത്, മനസ്സിലായി? ഇവിടെയുള്ള ഹരിജനങ്ങളെ പാട് കേൾപ്പിച്ചു. ഇനി സച്ചിദാനന്ദ സ്വാമി പറയും അവസാനം ഗുരുദേവ സമാധി ചെയ്യുമ്പോൾ എന്താണ് ഈ ദൈവദശകം കേട്ട് കേട്ട് ഉറങ്ങി എന്നൊക്കെ പറയും. ഇതൊന്നും അതിൽ അംഗീകരിക്കുന്നേയില്ല. ഇത് ഗുരുദേവന്റെ ഗുരുദേവന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ എഴുതിയാണ്, ഇത് എഴുതിയാണ്. അതേ ആള് തന്നെയാണ് പറഞ്ഞത്, എന്താണ് ഇതുണ്ടല്ലോ അനുകമ്പാദശകം, അതും ഗുരുദേവ് എഴുതിയല്ല. നിങ്ങൾ ആരെങ്കിലും ഈ വിവേകോദയം തപ്പിപ്പിടിച്ച് അതൊന്ന് വായിച്ച് എനിക്കിവിടെ കൊണ്ട് തന്നാ കൊള്ളാം. ഓർമ്മയില്ലെന്ന് എനിക്ക്. ഞാൻ ഒന്നാമത് 10-20 വർഷം ഈ ഫീൽഡെ വിട്ടുപോയ ആളാണ്. എങ്ങനെ ഗുരുദേവനെ കുറിച്ചുള്ള പഠനവും ഗവേഷണവും എല്ലാ കാര്യങ്ങളും ഞാൻ നിർത്തിവെച്ചിട്ട് എന്താണ് ആശ്രമ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്, മനസ്സിലായി? അപ്പൊ പിന്നെ ഇതൊന്നും എനിക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് വിട്ടുപോയത്. എന്റെ ജോലി വേറെ ആയിരിക്കും. അപ്പോ പിന്നെ ഇത് പഠിക്കാൻ ഇതൊക്കെ വേണ്ടേ, കിട്ടണ്ടേ? അപ്പോ അതൊരു പ്രധാനമായൊരു കാരണം. പിന്നെ ഗുരുദേവനെ കുറിച്ചുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടെ അല്ല, വേറെ എവിടെ കിട്ടുന്നു? പന്മിനി ഇവിടെ കിട്ടാണ്. അവിടെ ഒരു ബുക്ക് പോലും ഇല്ലായിരുന്നു, ഒരു ബുക്കും കേട്ടോ. നിസാമി കുറിച്ച് ഒന്നുമില്ലായിരുന്നു അവിടെ, അങ്ങനെയൊരു സ്ഥലമായിരുന്നു. അപ്പൊ ഇതൊന്നും, അപ്പൊ അതുകൊണ്ട് ഞാനത് എന്റെ സ്മൃതിയിൽ നിന്ന് കുറെ അങ്ങ് പോയി. 10-20 വർഷം വളരെ നീണ്ട ഒരു കാലമാണ്. പിന്നെ ഞാനീ ക്ലാസ്, മറ്റ് പുസ്തകങ്ങളൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് ഉപനിഷത്തോ അത് നോക്കുക, അതുകൊണ്ട് അത് വിട്ടുപോയില്ലെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ് വാർത്താ തരംഗിണി എന്ന് പറഞ്ഞ് വായിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഗുരുദേവന്റെ രോഗവിവരങ്ങൾ അപ്പോഴപ്പോഴപ്പോഴപ്പോഴും ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. വാർത്താ തരംഗിണിയിൽ നിന്ന് എന്തോ പറഞ്ഞു ഈ ഗുരുവിൻ മാസികയിൽ അപ്പോഴപ്പോഴും പ്രസിദ്ധീകരിച്ചു. അതൊക്കെ വായിക്കേണ്ടതാണ്. ഒരുപാട് ചരിത്ര രേഖകളുള്ള ഒരു കാലമാണ്. ആദ്യത്തെ 1-ാമത്തെ വോളിയം മുതൽ SNDP ചരിത്രവും ഗുരുദേവന്റെ പ്രവർത്തനങ്ങളും എല്ലാം അറിയുന്നതിന് ഈ വിവേകോദയം പോലെ ആധികാരികമായ വേറൊന്നും ഇല്ല, വേറൊന്നും തന്നെ. ഗുരുദേവ കൃതികൾ പോലും അതിനകത്തുണ്ട്, പല പാഠങ്ങളിൽ ഉണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ ഡോക്ടർ ഭാസ്കരൻ തപ്പിപ്പിടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കിട്ടുമെങ്കിൽ ഗുരുദേവനെ കുറിച്ചൊരു ഗവേഷണപരമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗുരുദേവ ഇപ്പൊ ഇവിടെ എല്ലാം ഉണ്ടാ? ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോണം. എവിടെ? ഇരിങ്ങാലക്കൂടെ പോയി കേശവ വൈദ്യരുടെ ലൈബ്രറിയിൽ കാണും. അവിടെ പോയിട്ട് അവിടെ നിന്ന് സംഘടിപ്പിക്കും. ഉണ്ടോ? പിന്നെ വാങ്ങിക്കാത്ത അതേ തന്നെ അപ്പൊ വാങ്ങിക്കണം. തരാന്ന് പറഞ്ഞ അപ്പ അന്ന് വാങ്ങിക്കണം. അത് അതൊക്കെ അമൂല്യമായ സാധനങ്ങളാണ്, മനസ്സിലായോ? അത്ര അമൂല്യമായൊരു സാധനമാണ്. ഒരു ഒരു ചരിത്ര നിധിയാണ്. അതിനകത്ത് വന്ന കാര്യമാണ്. അത് ആരെഴുതി എന്താണെന്ന് എനിക്ക് പക്ഷേ രണ്ട് കാര്യം അതിനകത്തുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അതീ വായിച്ചെന്നാണ് എന്റെ ഓർമ്മ. എന്റെ ഓർമ്മയിൽ ഇനി എന്തെങ്കിലും പശുകൊണ്ട് വേറെ എവിടെ അല്ല, അവിടെ വായിച്ചാണ്. കാരണം ഇങ്ങനെ ഒരു വിവാദമുള്ള കാര്യം നമ്മൾ മറക്കത്തില്ലല്ലോ. അപ്പൊ ഗുരുവിന്റെ കാലഘട്ടത്തിൽ ദൈവദശകം പുറത്തു വന്നിട്ടില്ല എന്ന് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. വളരെ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വളരെ ആധികാരികമായിട്ട് എഴുതിയിരിക്കും. പക്ഷെ അത് അങ്ങനെ ആയിരിക്കണോ സത്യമായിരിക്കണോ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരാളുടെ അഭിപ്രായം എന്നേ എനിക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോ അതിനെക്കുറിച്ചൊരു ഗവേഷണമൊക്കെ നടത്തുകയും വളരെ പ്രയാസമുള്ള കാര്യം. ഇപ്പൊ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പോട്ടെ, അതിന് നമ്മൾ തിരുത്താറൊന്നും പോണ്ട. ജനം അങ്ങനെയല്ലേ വിശ്വസിക്കും. അതെന്തായാലും അതങ്ങനെ ആയിക്കോട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ നമ്മൾക്ക് അതിനെക്കുറിച്ചൊരു എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നൊക്കെ വന്ന് ഒന്ന് അന്വേഷിക്കുന്ന നല്ലതാണ്. ഇനി അതിനൊക്കെ കുറിച്ച് അതിന്റെ ശരിയും തെറ്റൊന്നും ഇനി നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അതിനൊരു വാലിഡിറ്റി ഉള്ളത് വിവേകോദയത്തിൽ വന്നതുകൊണ്ടാണ്. വേറെ എവിടെയെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ ആൾക്കാർ അസൂയ കൊണ്ട് പറഞ്ഞെന്നോ മറ്റെന്തെങ്കിലും കൊണ്ട് പറഞ്ഞെന്ന് പറയും. പക്ഷെ വിവേകോദയത്തിൽ വരുമ്പോൾ അങ്ങനെ അല്ലല്ലോ. ആധികാരികമായ ഒന്നാണ്. മുഴുവൻ എവിടെ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ അല്പവും താമസിക്കാതെ പോയി കാശ് കൊടുത്താലും ശരി, അത് വാങ്ങിക്കൊണ്ടു പോകും.